മുമ്പ് പറഞ്ഞിട്ടുള്ള ഇത് എടുത്തപ്പോ അതെന്താണ് പിന്നെ ഏതാ ഉള്ളത്? അന്യവേതര യുക്തി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാര്യകാരണങ്ങളിലുള്ള അന്യവേതര യുക്തിയാണ്. കാരണസത്വേ കാര്യസത്വ, കാരണാഭാവേ കാര്യാഭാവം. ഇത് കാര്യകാരണങ്ങളിലുള്ള അന്വയ വ്യതിരേക യുക്തിയാണ്. കാരണമുണ്ട്, കാര്യം ഉണ്ടെന്ന് പറയുന്നത് കാര്യകാരണങ്ങളിലുള്ള അന്വയ യുക്തി. കാരണമില്ലെങ്കിൽ കാര്യമില്ല എന്ന് പറയുന്നത് കാര്യകാരണങ്ങളിലുള്ള വ്യതിരേക യുക്തി. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറിച്ച് എവിടെ ധൂമമുണ്ടോ അവിടെ വന്യുണ്ട്, എവിടെ ധൂമമില്ലയോ അവിടെ വന്യില്ല എന്ന് പറയുന്നത് എന്താണ്? അത് അന്യതിരേകമാണ്. അത് ഹേതുസാധ്യങ്ങളിലുള്ള അന്യവ്യതിരേക യുക്തിയാണ്. എവിടെ ഹേതുണ്ടോ അവിടെ സാധ്യം ഉണ്ടായിരുന്നു, എവിടെ സാധ്യമില്ലയോ അവിടെ ഹേതുമില്ല. ഇത് ഹേതുസാധ്യങ്ങളിലുള്ള അന്യവ്യതിരേക യുക്തിയാണ്. രണ്ടു തരത്തിലാണ്. കാര്യകാരണങ്ങളുടെ അന്യവ്യതിരേക യുക്തി വേറെയാണ്, ഹേതുസാധ്യങ്ങളിലുള്ള അന്യവ്യതിരേക യുക്തി വേറെയാണ്. ഇത് ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഒരാളും ഇത് തിരിച്ചറിയുന്ന ഒരാളെ വ്യാഖ്യാനവും ഞാൻ കണ്ടില്ല ഇതുവരെ. മറിച്ച് ഇതെല്ലാം തലകുത്തിയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആദ്യം ഗുരുതരമായ തെറ്റ് ചെയ്തത് ആരാണ്? ഈ വ്യാഖ്യാതാവ് തന്നെ. ആരാണ് ദൈവത്തിന്റെ പേര്? ഗുരുവിന്റെ ശിഷ്യൻ വിദ്യാനന്ദ സ്വാമി. ദീതി വ്യാഖ്യാനം ഇതില് തെറ്റിച്ചു. ഈ ബാക്കി വ്യാഖ്യാനങ്ങളെല്ലാം എന്ന് പറയുന്ന എല്ലാവരും ഇത് കോപ്പി അടിക്കുകയാണ്, എന്നിട്ട് അല്പസ്വല്പം മാറ്റിയാണ് ബാക്കി വ്യാഖ്യാതാക്കളെല്ലാം ചെയ്യുന്നത്. അപ്പോ അതില് പിന്നെ വന്നതാര്? മുനിനാരായണ പ്രസാദ്. ഇതേ തെറ്റ് തന്നെ ആവർത്തിച്ചു. ഡോക്ടർ ഭാസ്കരൻ ഇതേ തെറ്റ് ആവർത്തിച്ചു. അപ്പൊ ഇതില് പറഞ്ഞു വരുമ്പോ ഒരു തെറ്റുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് തന്നെ തോന്നും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞു വരുന്നു. തോന്നുമ്പോ എന്ത് ചെയ്യും? അവരവിടെ നിന്ന് സ്കിപ്പ് ചെയ്തങ്ങ് പോകും, പിന്നെ കൂടുതൽ വ്യാഖ്യാനിക്കാൻ നിൽക്കത്തില്ല. അപ്പൊ ഈ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ നായർ സാറിന് മനസ്സിലായി ഇതെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അത് എന്താണ് കുഴപ്പമെന്നുള്ളത് സാറിന് ബോധ്യപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും സാർ ഇത് വ്യാഖ്യാനിക്കാനേ പോയില്ല, അതുകൊണ്ട് സാർ രക്ഷപ്പെട്ടു. കുഴപ്പം സാറിന് മനസ്സിലായി, ഇതിലെന്തോ തകരാറുണ്ട്. അതുകൊണ്ട് സാർ ഈ പറയുന്ന അന്യവ്യതിരേകത്തെ കുറിച്ച് സാറൊന്നും മിണ്ടാനേ പോയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു സാറിന്റെ സ്ഥിര രീതി കൊണ്ട് സാറൊരു തെറ്റ് വരുത്തിയില്ല. അങ്ങനെയുണ്ടല്ലോ, ഒരബദ്ധം തിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിയാണ്. ആ ബുദ്ധി സാറ് പ്രയോഗിച്ചു, അതിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അബദ്ധത്തെ വിമലാൻ സ്വാമി സമയത്ത് സ്വാമിക്ക് ബോധമൊന്നുമില്ല. സ്വാമിക്ക് ഇത് അറിയാമെന്നുള്ള ആള് തന്നെ, പക്ഷെ ആ സമയത്ത് സ്വാമിയുടെ ബോധമൊന്നും പ്രവർത്തിക്കാത്ത സമയമാണ്. അതുകൊണ്ട് സ്വാമി എന്തെഴുതിയിരിക്കുന്നു എന്നുള്ളത് സ്വാമിക്കും ബോധമില്ല. എന്തോ സ്വാമി ഒരു മൂന്നാല് വരി ഇതിന്റെ താഴെ എഴുതി വെച്ച്, കാരണം അത് സ്വാമിയുടെ കുഴപ്പമല്ല, സ്വാമിക്ക് ഓർമ്മക്കുറവ് വന്നതിന് ശേഷമാണ് അത് എഴുതി. പിന്നെ ബാക്കി വേറെ ആരും എഴുതിയിട്ടുണ്ട് ഇതിന്? എന്റെ കൈ കിട്ടിയത് ഇത്രയും വ്യാഖ്യാനമാണ്. ഇവരെല്ലാവരും വലിയ ഗുരുതരമായ തെറ്റാ വരുത്തി. ഇനി ഈ രണ്ടു തരത്തിലുള്ള കാര്യകാരണം നടരാജഗുരു ഇതിന് എഴുതിയിട്ടുണ്ടോ എന്തെന്നാ തോന്നുന്നു? ഉണ്ടോ? ഇത് വച്ചും കൊണ്ട് നടരാജഗുരു ഒരു കുറച്ച് പ്രബന്ധങ്ങളൊക്കെ എഴുതി അതൊക്കെ ഉണ്ടല്ല. ഈ പദ്യത്തിന് വ്യാഖ്യാനം എഴുതിയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാവരും വരച്ചിരിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അന്യ വ്യതിരേകം എന്ന് കേട്ടപ്പോ തന്നെ എല്ലാരും എന്ത് പറഞ്ഞു? ധൂമവും വന്യ, എത്രയെത്ര ധൂമഹ തത്ര അത്ര വന്യ, എത്രയെത്ര വന്യഭാവ തത്ര എത്ര. ഇത് തർക്കസംഗ്രഹത്തിൽ പഠിക്കുന്ന ഇതാണ്. എന്നാ അതല്ല ഇവിടെ പറയുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി. എന്ന് വെച്ചാൽ ഇതിന് വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, ഈ തർക്കസംഗ്രഹത്തിന്റെ മൂലം മൂലം പഠിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ഈ തർക്കശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാമെന്നുള്ള ഒരു കാര്യവും. പാണ്ഡിത്യത്തിന്റെ കുറവല്ല, കോമൺ സെൻസ്. സാമാന്യ യുക്തി അവർക്ക് ആർക്കുമില്ല. വിദ്യാനസ്വാമി പറഞ്ഞിരിക്കുന്നത് ഗുരുദേവൻ പലതവണ കേട്ട് തിരുത്തിയെന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നു പലതവണ കേട്ട് തിരുത്തിയ അവസാനം ഗുരു മടുത്ത് കളഞ്ഞു, ഇനിയിപ്പോ തിരുത്തണ്ടെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് തെറ്റുണ്ടെങ്കിലേ പലവണ കേട്ട് തിരുത്താൻ പറ്റും അല്ലേ. അപ്പൊ പലവണ കേട്ട് തിരുത്തിയെന്ന് വെച്ചാൽ ഇനിയും തിരുത്താനുണ്ട്, ഇനിയും കേട്ടാ ഇനിയും തിരുത്തണം. അങ്ങനെ വന്നപ്പോ നിർത്തിയതാണ്. അത് വലിയ മിസ്റ്റേക്കാണ്. അതായത് ഹേതു സാധ്യങ്ങളിലുള്ള അന്യവേദര വ്യാപ്തി അല്ല ഇവിടെ പറയുന്നത്. പിന്നെ എന്താണോ കാര്യകാരണങ്ങളിലുള്ള അന്യവേദര വ്യാപ്തിയാണ്. രണ്ടും രണ്ടു തരത്തിലാണ് പറയുന്നത്. ഹേതു സാധ്യങ്ങളുടെ അന്യവേദര വ്യാപ്തി പറയുകയാണെങ്കിൽ തസ്സത്വേ തസ്സത്വം, ധൂമസത്വേ വന്യസത്വം. അപ്പോ രണ്ടാമത് തദ്ഭാവേ എന്ന് പറയുമ്പോ അതിനെ എടുക്കണം, രണ്ടാമത് പറഞ്ഞതിനെ എടുക്കണം. ഏത് വന്യഭാവേ ധൂമാഭാവ അങ്ങനെ എടുക്കണം. അതാണ് ഹേതു സാധ്യങ്ങളുടെ അന്യവേദര. ഇവിടെ പറയുന്നത് കാര്യകാരണങ്ങളിലുള്ള അന്യവേദര. അപ്പൊ ഇവിടെ തസ്സത്വേ തസ്സത്വം എന്ന് വെച്ചാൽ മൃത്സത്വേ ഘടസത്വം. രണ്ടാമത് തദാഭാവം എന്ന് പറയുമ്പോ ആദ്യം പറഞ്ഞതിനെ എടുക്കണം. എങ്ങനെ കാര്യകാരണ വ്യക്തിയിലാണെങ്കിൽ പിന്നെ എന്താ പറയുക, മൃത്സത്വേ ഘടസത്വം. പിന്നെ എന്താ പറയണം, മൃത അഭാവേ ഘടാഭാവം. ആദ്യം പറഞ്ഞതിനെ തന്നെ വീണ്ടും എടുക്കണം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എവിടെ എവിടെയെല്ലാം ധൂമമുണ്ടോ അവിടെ എവിടെയെല്ലാം വന്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് അന്യ വ്യാപ്തി. തിരിച്ചു പറയുമ്പോ എങ്ങനെ പറയണം, എവിടെ വന്യ ഇല്ലയോ ഇങ്ങനെ തിരിച്ചു പറയണം. ഇതാണ് ഹേതു സാധ്യങ്ങളിലുള്ള അന്യ വ്യതിരേക വ്യാപ്തി. അതാണ് അന്യ വ്യതിരേകി ഹേതു എന്ന് പറയുന്നത്. അന്യ വ്യതിരേകി ലിംഗം എന്നെല്ലാം പറയുന്നത് ഇതിനെയാണ്. ഇവിടെ പറയുന്ന അതല്ല, കാര്യകാരണങ്ങളിലുള്ള അന്യവേദര വ്യാപ്തിയാണ്. ഈ വ്യാഖ്യാതാക്കൾക്കൊക്കെ ഇനി ഇത് ആര് പറഞ്ഞുകൊടുക്കും? പറഞ്ഞുകൊടുത്തിട്ട് ഇനി എന്താ പ്രയോജനം? എഴുതിപ്പോയില്ലേ? ഇതാരത്തിരുത്തേണ്ടി. അപ്പൊ അത് പറയുമ്പോ എങ്ങനെയാണ്, മൃത്തുണ്ടെങ്കിൽ മണ്ണുണ്ടെങ്കിൽ മൺകുടമുണ്ട്, മണ്ണില്ലെങ്കിൽ മൺകുടമില്ല. തിരിച്ചു പറയാൻ പറ്റില്ല, മണ്ണുണ്ടെങ്കിൽ മൺകുടമുണ്ട്, മൺകുടം ഇല്ലെങ്കിൽ മണ്ണും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ആ രീതിയിലാണ് ഇവിടെ ഇവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് എന്താ തോന്നുന്നു, ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നു. ശരി, അപ്പോ താരാറൊന്നും തോന്നി ആരുടെങ്കിലും ചോദിക്കേണ്ട അറിവുള്ള ആരുടെങ്കിലും ഇതെന്താ കുഴപ്പം പറ്റിയിരിക്കും, വ്യാഖ്യാനിച്ചു വരുമ്പോൾ ശരിയാവുന്നില്ലല്ലോ. ആ കുഴപ്പം തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, ബാലകൃഷ്ണ നായർ സാർ മാത്രമേ ഉള്ളൂ. സാറത് തൊടാനേ പോയില്ല. അതുകൊണ്ട് സാറിന്റെ വ്യാഖ്യാനത്തിൽ നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല. വ്യാഖ്യാനിച്ചില്ലെന്ന് പറയുന്നത് ദോഷമല്ലല്ലോ, തെറ്റ് വ്യാഖ്യാനിച്ചിട്ടില്ല, തെറ്റ് എഴുതിയില്ലല്ലോ. പക്ഷെ ഇവരെല്ലാം അങ്ങനെയല്ല, ആകെ ഇത് കുളമാക്കി ചളമാക്കി എന്നൊക്കെ പറയാം. അതാണ് വ്യാഖ്യാനങ്ങളുടെ ഒരു പോക്ക്. അപ്പൊ ഇവിടെ പറയുന്ന അതാണ്. എന്താണ് എത്ര ഭാനം തത്ര ഭാസ്യം. ഇവിടെ ഭാനമുണ്ടോ അവിടെ ഭാസ്യം, ഭാനത്തിന്റെ വിഷയവും ഉണ്ട്. ഇതാണ്, ഇത് കാര്യകാരണ യുക്തിയാണ്. ഇവിടെ ഭാനമുണ്ടോ ഭാനത്തിന്റെ വിഷയവും, ഇവിടെ ഭാനമില്ലയോ അവിടെ ഭാനത്തിന്റെ വിഷയവും ഇല്ല. ഇത് വളരെ സിമ്പിളായ ഒരു യുക്തിയാണ്. ഇത് മനസ്സിലാക്കിയാൽ മതി, ഇങ്ങനെ ഒരു യുക്തി ഉണ്ട്. പക്ഷെ ഈ അന്യം വ്യതിരേകം ഏകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്കകത്ത് ചാടി കയറുന്ന എന്താണ്? ധൂമവും വന്യം. അവിടെയാണ് തെറ്റ് പറ്റുന്നത്. അതല്ല ഇവിടെ പറയുന്നത്. എവിടെയാണോ അറിവുള്ളത് അവിടെ അറിവിന്റെ വിഷയവും ഉണ്ട്. എവിടെ അറിവില്ലയോ അവിടെ അറിവിന്റെ വിഷയവും ഇല്ല. ഇതാണ് ഇവിടെ പറയുന്നത്. വളരെ സിമ്പിളായ വളരെ ലഘുവായ ഒരു പാണ്ഡിത്യം ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഡോക്ടർ ഭാസ്കരൻ എന്റെ അടുത്ത് പല വിഷയങ്ങളെ കുറിച്ചും ഗുരുദേവകൃതികളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് വന്നില്ല. വന്നിരുന്നെങ്കിൽ തെറ്റ് വരത്തില്ലായിരുന്നു. ഈ ഒരു കാര്യം ചർച്ച ചെയ്തില്ല. അപ്പോ ഇത് വളരെ സിമ്പിളാണ്. എവിടെയാണോ അറിവുള്ളത് അവിടെ അറിവിന്റെ വിഷയം ഉണ്ട്. എവിടെ അറിയില്ലയോ അവിടെ അറിവിന്റെ വിഷയവും ഇല്ല. കാരണം അറിയുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ അറിയുകയാണ്. അപ്പോ ഒരു വിഷയത്തെ അറിയുന്ന അറിവിനാണ് ഇവിടെ അറിവെന്ന് പറയുന്നത്. അല്ല, നിരുപാധികമായ ജ്ഞാനത്തെ അല്ല, പിന്നെയോ സ്വാഭാവികമായ ജ്ഞാനത്തേനൂടെ ഭാനം അറിവെന്ന് പറയുന്നു. ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അറിയാനൊരു വസ്തുവും ഉണ്ടായിരിക്കും. നിരുപാധിക ജ്ഞാനത്തിൽ പ്രശ്നമാണ് കേട്ടോ. സ്വാഭാവികമായ ജ്ഞാനത്തിനാണ് ഈ പ്രശ്നം. ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ പുസ്തകത്തെ അറിയുന്നു, പുസ്തകമുണ്ട്, മൊബൈലിനെ അറിയുന്നു, മൊബൈലുണ്ട്. ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ. ബ്രഹ്മത്തെ കുറിച്ചുള്ള ഒരു അറിവുണ്ട്, അറിവിന് വിഷയമായ ബ്രഹ്മമുണ്ട്. അപ്പം ബ്രഹ്മാസ്മി എന്നൊരാൾ പറയണമെങ്കിൽ അത് ബ്രഹ്മത്തെ അറിഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അത് എങ്ങനെ അറിയുന്നു എന്നുള്ളതല്ല, എങ്ങനെയാലും അറിയുന്നു. ഇപ്പൊ ഒരാൾ പറയണീകരിക്കുന്ന പുസ്തകമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശരിയാണ്, പുസ്തകമാണ് ബ്രഹ്മം. പക്ഷെ അവിടെ എന്ത് വരുന്നു? പുസ്തകമാകുന്ന ബ്രഹ്മത്തെ കുറിച്ചൊരു അറിവുണ്ട്, അറിവിന്റെ വിഷയമായ പുസ്തക ബ്രഹ്മമുണ്ട്. അവരൊക്കെ ഏതിനേയും ബ്രഹ്മമെന്നറിയാം, ഇന്നേതിനേയും ബ്രഹ്മമെന്നറിയാവുന്നില്ല. അതെ, അത് വ്യത്യാസമുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സംസ്കൃതവും മലയാളവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയ്ക്കുള്ള ഒരു മേന്മയാണ്. അതിന് ഓരോ പദത്തിനും കൃത്യമായ അർത്ഥങ്ങളുണ്ട്. അതിനെ കൃത്യമായി അന്വയിക്കാം. അന്വയിച്ചാൽ അതൊരു പ്രത്യേക വാക്യമാകും. ആ വാക്യത്തിന് കൃത്യമായ അർത്ഥം കിട്ടും. ഒരർത്ഥക്ലിപ്തി, അർത്ഥത്തിന്റെ കൃത്യത എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട്. അതൊരാൾക്ക് മാറ്റാനും മറിക്കാനും നോക്കത്തില്ല. അത് ആ ഭാഷയുടെ ഒരു ഗുണമാണ്. സംസ്കൃതം സംസ്കരിച്ച ഭാഷ ആയതുകൊണ്ടാണ്. ഇതിനകത്ത് രണ്ടർത്ഥം പറയാൻ പറ്റില്ല. കാരണം ഇത് കർശനമായ നിയമത്തിനനുസരിച്ച് പോകുന്ന ഒരു ഭാഷയാണ്. അതിനൊരു വ്യക്തമായ വ്യാകരണമുണ്ട്. ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്നതിന്റെ അർത്ഥം ഇത് ഇങ്ങനെയല്ല, വേറെ തരത്തിലും അർത്ഥം പറയാമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ സമയം അറിവിനമേറി അറിഞ്ഞിടുന്നു എന്ന് പറയുന്ന അങ്ങനെയല്ല, മലയാളമാണ്. മലയാളം എന്ന് പറയുന്ന ഒരു സങ്കരവർഗമാണ്. എന്താണ് അതിനകത്ത്? തമിഴുണ്ട്, ആ മറ്റുമുണ്ട്, മറിച്ചുണ്ട്, സംസ്കൃതമുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഇതിനൊരു ഈ സംസ്കൃതത്തിലുള്ളതുപോലെ വ്യക്തമായൊരു നിയമമില്ല അന്വയിക്കാനും പദങ്ങളുടെ അർത്ഥം പറയാനും. നിയമം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, സംസ്കൃതം പോലെ വ്യക്തമായൊരു നിയമം ഇല്ല. ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് പല യുക്തികൾ ഉപയോഗിച്ച് പലതരത്തിൽ അർത്ഥം പറയാം. അതുകൊണ്ട് അറിവിന് വേറെ അറിഞ്ഞിടുന്നവനെന്ന് പറയുന്നത് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, വേറെ രീതി അങ്ങനെയും പറയാം. ഇത് അങ്ങനെ അല്ലെന്ന് പറയുന്ന ആരാ? ഞാൻ പറയണ ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം. അപ്പൊ അവിടെ കൃത്യമായ അർത്ഥം ഏതോന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പലതരത്തിൽ അന്വയിക്കാനും പലതരത്തിൽ അർത്ഥം പറയാനും പറ്റിയൊരു ഭാഷ ആയതുകൊണ്ട് എന്താണ് അത് പല അർത്ഥവും വരാം. അതും ഇതും ഒരുപോലെ കാണരുത്. ഒന്നിനു തന്നെ പല അർത്ഥവും പറയാം, പലതരത്തിൽ അന്വയിക്കാം. ഇപ്പൊ ഏറി, ഏറി എന്ന് പറഞ്ഞാൽ കയറി എന്നൊരർത്ഥമുണ്ട്, കൂടി എന്നൊരർത്ഥമുണ്ട്, പിന്നെ അത് എങ്ങോട്ട് അന്വയിക്കും, പലതരത്തിൽ അന്വയിക്കാം, പലതരത്തിൽ അന്വയിച്ച പല അർത്ഥം വരും. അപ്പൊ പിന്നെ അവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിദ്ധാന്തത്തെ നമ്മൾ മനസ്സിൽ വെച്ചും കൊണ്ട് ഒരു ശരിയായ ഒരു നല്ല സിദ്ധാന്തത്തെ മനസ്സിൽ വെച്ചും കൊണ്ട് എല്ലാവരും അതാ ചെയ്യുന്നു, അതനുസരിച്ച് ഈ പദങ്ങളെ അർത്ഥം പറഞ്ഞ് അന്വയിച്ച് ഒരു നല്ല അർത്ഥം കണ്ടുപിടിക്കുക, അത്രേ പറ്റൂ. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ വേറൊരാൾ പറയണ എന്റെ അർത്ഥമാണ് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കത് അല്ലെന്ന് നിഷേധിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു അർത്ഥവും അതിനുള്ള ഒരു സാധ്യത അതിനകത്ത് ഉണ്ട്. അപ്പോ മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് ഇതുപോലെ എന്താണോ തറപ്പിച്ച് പറയാൻ പറ്റില്ല, പല അർത്ഥ സാധ്യതകളും ഉള്ള ഒന്നാണ്. പക്ഷെ ഇത് ഭാഷയുടെ ഒരു ഗുണമാണ് സംസ്കൃതത്തിന്റെ. ഇതിന് കൃത്യമായി എന്താണ് കർത്താവ്, കർമ്മം, ക്രിയ, അന്വയം, അർത്ഥം, പിന്നെ അതിന്റെ യുക്തികൾ, അതിനൊക്കെ കുറച്ചുകൂടി മലയാളത്തെ അപേക്ഷിച്ച് വളരെ വളരെ വളരെ കൃത്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇതും ആത്മോദേശവുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. ആത്മോദേശത്തിൽ ഒരാള് ഒരർത്ഥം പറഞ്ഞ് വേറൊരാള് മറ്റൊരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആർക്ക് വേണോ അതിൽ കയറി അഭ്യാസങ്ങൾ കാണിക്കാം. അല്ലേ? അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ആൾക്കാരും അതൊക്കെ വ്യാഖ്യാനിക്കും. ആയിക്കോട്ടെ, ഓരോരുത്തർക്കും അവരവരുടെ അറിവിനനുസരിച്ചൊക്കെ പറയാം. ആ വിഷയത്തെ അയാൾ എത്രമാത്രം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ് അതിന്റെ ശരിയും തെറ്റും. ഒരു വിഷയത്തെ നമ്മൾ, ഇതൊരു ഒരു വിഷയമാണ്, അദ്വൈതം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തെ ഒരാൾ എത്രമാത്രം ഉൾക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ച് അതിന് ശരിയും തെറ്റുമൊക്കെ വരും. പിന്നെ അതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ആ തത്വ പറയുന്നിടത്ത് പിശക് വരാതിരിക്കുക, തത്വത്തോട് ആ വാക്യങ്ങളെ എങ്ങനെ യോജിപ്പിക്കും. അതുകൊണ്ട് ഇത് രണ്ട് രണ്ടാണ് ഇതിന്റെ രീതി. ദർശനമാല അങ്ങനെ അല്ല. സംസ്കൃതത്തിന്റെ ഒരു മഹത്വം അതിനകത്തുണ്ട്. അപ്പൊ ആത്മീയദേശത്തിന് ഗുരുദേവൻ തന്നെ ഒരു വ്യാഖ്യാനം എഴുതി വെച്ചെന്നിരിക്കട്ടെ, പേരെഴുതാതെ. നാളെ ഒരാള് അത് കണ്ടിട്ട് പറയും ഇത് ഈ വ്യാഖ്യാനം ഇതല്ല ശരിയെന്ന് ഒരാൾക്ക് പറയാൻ പറ്റും. ഒരു പേരെഴുതാതെ വ്യാഖ്യാനം എഴുതി വെച്ചാണ്. കാരണം മറ്റുള്ളവർക്ക് പല അർത്ഥങ്ങളും അതിൽ കണ്ടെത്താൻ പറ്റും. അതിന് പ്രധാനമായ സംഗതി എന്താണ്? ആ ഭാഷയുടെ ഒരു അവ്യവസ്ഥിതിയാണ്. അതിന് ശരിയായൊരു വ്യവസ്ഥ സംസ്കൃതം പോലെയല്ല. പ്രത്യേകിച്ചും ഗദ്യരൂപത്തിലാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യക്തത വരും. പദ്യത്തിൽ എഴുതി കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. പദ്യത്തിൽ എഴുതിക്കൊണ്ടാണ്. പിന്നെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഭാഷയോ നിഗൂഢമായ ഭാഷകൾ ഉപയോഗിക്കുക, നിഗൂഢമായ ശൈലി ഉപയോഗിക്കുക, ഇതൊക്കെ വരുമ്പോൾ തീരെ പ്രയാസമായി തീരും. മനസ്സിലാക്കും. സംസ്കൃതത്തിൽ കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. സംസ്കൃതത്തിന് ഇത്തരം പ്രശ്നങ്ങൾ വരാം, പക്ഷെ അത് മലയാളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രായണ അത് കുറവാണ്. കുറച്ചുകൂടെ നമുക്ക് വ്യക്തത വരും. ഇതൊന്നും ഒരാൾക്ക് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം മുമ്പ് തന്നെ വളരെ സംസ്കൃതത്തിന് വളരെ പറഞ്ഞ് എഴുതിയൊക്കെ തെളിഞ്ഞ കാര്യങ്ങളാണ്. പുതിയ സംഭവം അല്ല ഇത്. മലയാളത്തിൽ പറയുമ്പോൾ കുറഞ്ഞ പക്ഷം മലയാളികൾക്കെങ്കിലും അത് പുതുമയുള്ളതാണ്. മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതൊക്കെ എന്താണോ പുതുമയുള്ള കാര്യങ്ങളാണ്. സംസ്കൃതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ എഴുതിയിരിക്കുന്ന ഒന്നും പുതുമയുള്ള കാര്യമല്ല. എന്തുകൊണ്ട്? ഇതൊക്കെ എത്രയോ എത്രയോ കാലങ്ങളായി ഈ ഭാഷയിൽ ഇത് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. സംസ്കൃതം അറിയാത്തവരത് വായിച്ചിട്ടോ ഇതൊരു പുതിയ സംഭവം പറഞ്ഞിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് കാരണം എന്തുകൊണ്ട്? ഇത്തരം സംസ്കൃതത്തിലുള്ള സാഹിത്യവുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ്. മലയാളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. മലയാളത്തിന് അങ്ങനെയുള്ള എഴുത്തുകൾ വളരെ കുറവാണ്. അപ്പൊ മലയാളത്തിൽ എന്തെങ്കിലും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തോരം ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം അധികം അങ്ങനെ എഴുതിയിട്ടില്ല. ഇങ്ങനെ ആധ്യാത്മികമായ വിഷയങ്ങളെ കുറിച്ച് മലയാളത്തിൽ അധികം ഗുരുവിന് മുമ്പ് കുറച്ച് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന എഴുത്തച്ഛന്റെ കൃതികളാണ്, വേറെ ഒന്നും അധികം പ്രചാരത്തിലില്ല മലയാളത്തിൽ, അധികമായിട്ടൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് തമിഴിന്റെ സ്വാധീനമുള്ള, മലയാളത്തിൽ വന്നപ്പോൾ ഗുരുവിന്റെ ഇതിലും തമിഴിന്റെ സ്വാധീനം വന്നു. ഇപ്പൊ തമിഴ് സാഹിത്യത്തിന്റെ സ്വാധീനം, ശൈവ സിദ്ധാന്തത്തിന്റെ സ്വാധീനം വന്നു, അതൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അദ്വൈതം എന്ന് പറയും യോഗത്തിന്റെ സ്വാധീനം വന്നു. രണ്ടും അത് ഏത് ശരിയെന്ന് ചോദിക്കുന്ന ഈ കാര്യമുണ്ട്, അതിൽ പല ശരികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇതെങ്ങനെയാണ്, അപ്പൊ ആത്മനിഷ്ഠം ഒക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് മലയാളത്തിലും നല്ല അറിവ് വേണം. പഴയ മലയാളത്തിൽ, ഇന്നത്തെ മലയാളമല്ല, ഇന്നത്തെ പച്ചക്കുതിരയിലെ മലയാളമല്ല. പച്ചക്കുതിര അറിയാം, കേട്ടിട്ടുണ്ടോ? അയ്യോ കേട്ടിട്ടില്ല ആരും. നിങ്ങൾ ഈ ലോകത്തല്ല ജീവിക്കുന്നത്, മനോരമയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. നിങ്ങൾ കടയിൽ പോയാൽ അവിടെയൊക്കെ തൂക്കിയിട്ടിരിക്കും. എങ്ങനെ ഇങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ എഴുതുന്നതാണ്. അപ്പൊ അവിടുത്തെ ഭാഷ മാറി, ഇന്നത്തെ ഭാഷ, ആ ഭാഷയിലുമല്ല പണ്ടെഴുതിയത്. അതുകൊണ്ട് അതും ഇതും തമ്മിൽ ചോദിക്കും. അത് നമുക്ക് പലതരത്തിൽ പലതും വ്യാഖ്യാനിക്കാൻ പറ്റും, ചിലതിനൊക്കെ വ്യക്തതയുണ്ട്. ഈ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങൾ അവ്യക്തമാകുമ്പോഴാണ് പിന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഇവിടെയൊക്കെ ആശയം വളരെ വ്യക്തമാണ്, പിന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. വേറെ തരത്തിൽ മാറ്റങ്ങൾ മറിക്കാനും നോക്കത്തില്ല. അപ്പോ ഇതിന്റെ ഈ എന്താണ്, ഈ ദർശനമാനയ്ക്കൊക്കെ വ്യാഖ്യാനം എഴുതിയ ആൾക്കാർ ഈ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്, എന്റെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ പോലും അറിയാത്തവരാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഈ പറയുന്ന അന്യവ്യതിരയുക്തി എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഏറ്റവും അടിസ്ഥാനമായ എൽ കെ ജി പഠിക്കേണ്ട കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് വ്യാഖ്യാനിച്ചത്. എല്ലാ ഭാഗവും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള ഭാഗങ്ങൾ. പിന്നെ പൊതുവായി വേദാന്തം എന്ന് പറയുന്നത് ആർക്ക് വേണോ പ്രസംഗിക്കാവുന്ന, അത് കുറച്ച് ബുക്കുകളൊക്കെ വായിച്ചിട്ട് ആർക്ക് വേണോ പ്രസംഗിക്കാം. വെറുതെ ഇങ്ങനെ കൊക്കാണ് പോണാണെന്നൊക്കെ പറഞ്ഞ പറയും കുറെ. അത്തരം മതപ്രഭാഷണം നടത്തുന്ന ഒരാണ് പിന്നെ വ്യാഖ്യാനിക്കുന്നത്. ശരിയായി കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്താണ്, ആചാര്യന്മാരാവണം, പ്രസംഗിക്കണം, ആൾക്കാരുടെ ഏതെങ്കിലും ഒരു മേഖലയിലൊന്ന് ഷൈൻ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹം വരുമ്പോഴാണ് ഇവർ വേറൊരു മേഖലയിൽ പോയാലും ശോഭിക്കത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നാം മതാപ്രഭാഷണ ശൈലിയിലേക്ക് ഇറങ്ങുക. അവിടെ ആവുമ്പം മത്സരിക്കാൻ അധികം ആൾക്കാരില്ല, കാരണം വിവരമുള്ള ആൾക്കാർ അധികം ആ ഭാഗത്ത് വരാറില്ല, ബുദ്ധിയുള്ളവരും വരാറില്ല. അപ്പൊ ഈ എന്താണ് കൂടുതൽ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നത്, അവിടെ പിന്നെ അധികം പ്രതിയോഗികളില്ല. അവിടെ അധികം മനുഷ്യന് വേറെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ പ്രവർത്തിക്കുന്ന പണ്ട് ഒരാളിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ, ആരെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ആദ്യ സാഹിത്യം പഠിപ്പുള്ള ആളാണ്, ഞാൻ ആദ്യ സാഹിത്യ മേഖലയിലാണ് കൈവച്ചത്. അപ്പൊ സാഹിത്യത്തിൽ ചില നിരൂപണങ്ങളും അതും ഇതൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്താണ് ഭയങ്കരമായ എതിർപ്പ്, എന്ത് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യും, എന്ത് പറഞ്ഞാലും ഒരാളെഴുതിയ ഉടനെ നിരൂപകന്മാര് വരും അതിനെ വിമർശിക്കും. ഒരു രക്ഷയും ഒന്ന് എഴുതിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നൂറഭിപ്രായമായിട്ട് നൂറ് പേര് വരും വിചാരിച്ചില്ല. ഈ വീടിന് പോയാൽ ശരിയാവത്തില്ല, അപ്പൊ അത് ആധ്യാത്മിക മേഖലയിൽ എഴുത്തു തുടങ്ങി. അപ്പൊ അവിടെ ശത്രുക്കള് കുറഞ്ഞു, അവിടെ ഇല്ലാതില്ല, പക്ഷെ അവിടെ വന്നപ്പോ ശത്രുക്കള് കുറഞ്ഞു, അവിടെ കുറച്ച് പേരെടുക്കാനും പറ്റി. അപ്പൊ പലരും ഇങ്ങനെയൊക്കെയാണ് ഈ ആധ്യാത്മിക രംഗത്തേക്ക് തിരിയുന്നത്. ഒന്നിനും കൊള്ളാത്തവന് പറ്റിയൊരു ഫീൽഡായത്. ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് 10-15 16 വയസ്സ് 17 വയസ്സുകളപ്പോ അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് മതപ്രഭാഷണം കഴിഞ്ഞു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, വേളൂർ കൃഷ്ണൻ കുട്ടി കേട്ടിട്ടുണ്ടാവും, പലതും സാഹിത്യം ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഭജതീതി ഭക്തി എന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ഭജതീതി ഭക്തി. ഇതെന്താ ഭജതീതി ഭക്തി? മതപ്രഭാഷണമാണ്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, എനിക്കത് മനസ്സിലായി. എന്താണ് ഈ ഭജതീതി ഭക്തി? അപ്പൊ അവിടെ എന്താണ്, അപ്പുപ്പ അമ്മമ്മ എല്ലാം ബലമുണ്ടല്ലോ പണ്ടത്തെ പോവാൻ പോവാന്ന് കേൾക്കുന്നു. പിള്ളേരിലൊക്കെ വലിച്ചുകൊണ്ടിങ്ങനെ അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് പേരാപേര നടക്കുകയാണ്. ഇദ്ദേഹം സ്റ്റേജിൽ നിന്നും കൊണ്ട് ഭജതീതി ഭക്തി. കുറച്ചമ്മമാരൊക്കെ അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട്, കുറെ പേരൊക്കെ ആരും ഇത് കാര്യമായി ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇടയ്ക്ക് രാമായണവും ഭാഗവതവും ശ്രീരാമനും കൃഷ്ണനും അതും ഇത് എന്തൊക്കെ ഇതും പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇതും പറയും ഭജതീതി ഭക്തി. ആദ്യം കേട്ട സംസ്കൃതമാണ് ഭജതീതി ഭക്തി. ഇപ്പോ ഇദ്ദേഹത്തിനാരും പ്രതിയോഗികളില്ല, അദ്ദേഹം സാഹിത്യം എഴുതിയ അവിടെ പ്രതിയോഗിയുണ്ട്. ഉത്സവപ്പറമ്പി വന്നാൽ ചോദ്യം ചെയ്യാനില്ല, ഇദ്ദേഹം പറയുന്നത് തന്നെ. അത് അബദ്ധമാണെന്ന് പിന്നെ വളരെ കാലം കഴിഞ്ഞാ എനിക്ക് മനസ്സിലായത്, എത്രയോ വർഷം കഴിഞ്ഞു. പക്ഷെ ഇത് മനസ്സിൽ തട്ടി, ഭജതീതി ഭക്തി എന്താണ്? അപ്പൊ പറയുന്നതിന് ഇദ്ദേഹത്തിന് മുന്നിൽ വിവരം ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഫീൽഡായില്ല, അതുകൊണ്ട് ഇത് ആർക്കും വേണമെങ്കിൽ കാര്യമായ ഒരു പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് വേണ്ടെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. കാര്യമായൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ കാര്യം പിടികിട്ടത്തില്ല. നിങ്ങളിതൊന്നും പഠിക്കുകയൊന്നും വേണ്ട, കാരണം ഇവരെ ആഡിയൻസ് അങ്ങനെയുള്ളവരാണ്, ബോധമില്ലാത്ത മനുഷ്യരാണ്. അവരെ മുമ്പിൽ പഠിച്ചു പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പം ഈ എന്താണ് MBBS എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ പഠിച്ച് IAS IPS ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടാണ് അവസാനം എന്താണ് മതപ്രഭാഷണത്തിന് ഇറങ്ങുന്നത്. എന്നുവെച്ചാൽ ഇവർ പഠിച്ച വിഷയമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നുവെച്ചാൽ ഒരു പഠിപ്പും വേണ്ടാതെ നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാന്നുള്ള ഒരു മേഖലയാണ് എന്ത്, മതപ്രഭാഷണം. അപ്പോ ഇതാർക്കും പറയാം, ഇതിനും പഠിപ്പ് ആവശ്യമില്ലെന്നോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ, അവർ പഠിച്ച വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ അവർ ഇത്രയും ധൈര്യമായിട്ട് ഇറങ്ങി പ്രസംഗം, എന്നാൽ അവർ പഠിച്ച വിഷയത്തിൽ അവർക്ക് ഇതുപോലെ പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഇറങ്ങി പറയാൻ പറ്റും ഇല്ല. കാരണം ആ പഠിപ്പിൽ അതിന് വിഷയമുള്ള വിവരമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് പറയാൻ പറ്റില്ല. ഇതിലാകുമ്പോഴത്തേക്ക് അങ്ങനെയല്ല സമൂഹം പൊതുവെ, കാരണം ഇത് പഠിപ്പ് വേണ്ടെന്നാണ് ഇവരും എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നത്. മതപ്രഭാഷണത്തിന് പഠിപ്പിന്റെ ആവശ്യം ഇല്ല. നമുക്ക് വായി തോന്നിയത് ബോധയ്ക്ക് പാട്ട്. അതുപോലെ എന്ത് പറഞ്ഞാലും കുറെ ആൾക്കാർ കേട്ടോണ്ടിരിക്കുമോ, ഭയങ്കരം ഇത്തരം പ്രഭാഷണം. ഇതിന് പഠിക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യമേ വരുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അറിവ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരുന്നതാണ്, പഠിക്കുന്നതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ അംഗീകരിച്ചല്ലേ പറ്റും. ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? സുരേഷിന്റെ ഉള്ളിൽ നിന്ന് പലതും ഇങ്ങനെ പൊട്ടി വരാറും പ്രസംഗിക്കുന്നില്ലെന്നേ ഉള്ളു. അങ്ങനത്തെ ഒരു ഫീൽഡാണ് ഇത്. അവനെ കാണുന്നത് ആർക്കും എന്ത് വേണോ പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊക്കെ വേഖ്യാനം എഴുതാൻ പോകുന്നത്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കുക, സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയെ കുറിച്ച് ഒരു പരിചയമില്ലാത്തവർ സംസ്കൃത കൃതിയൊക്കെ വ്യാഖ്യാനം എഴുതുന്നത് എങ്ങനെ നടക്കും? വേറെ എവിടെയെങ്കിലും നടക്കും? നിങ്ങൾ കണക്ക് പഠിച്ചിട്ടില്ല, ഒരു കോളേജിൽ പോയി നിങ്ങൾക്ക് കണക്ക് പഠിപ്പിക്കാൻ പറ്റും? ഫിസിക്സ് പഠിച്ചിട്ടില്ല, ഒരിടത്ത് പോയി ഫിസിക്സ് പഠിപ്പിക്കാൻ പറ്റും? ആരെങ്കിലും അംഗീകരിക്കും? ഒരു ട്യൂഷൻ എടുക്കാൻ പറ്റും? കണക്കേ പഠിച്ചിട്ടില്ല, 10 കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും? പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ലെങ്കിലും സംസ്കൃതം വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആളെ കിട്ടും കേൾക്കാൻ. അതാണ് ഇതിന്റെ ഒരു ഗുണം. നിങ്ങൾക്ക് വ്യാഖ്യാനം എഴുതാം, പ്രഭാഷണം നടത്താം അല്ലേ, നടത്താറില്ലേ? വേറെ ഒരിടത്ത് ഇത് നടക്കത്തില്ല. വേറെ ഏത്, വേറെ ഒരു ഫീൽഡിലും നടക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളാണ് പ്രചരിച്ചിരിക്കുന്നത്. അപ്പൊ അതിങ്ങനെയുള്ള അബദ്ധങ്ങൾ വരുന്ന സ്വാഭാവികമാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഏതാ പറയുന്നത്? എവിടെയാണോ അറിവുള്ളത് നമ്മുടെ അറിവിന്റെ വിഷയം ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത് മുമ്പ് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ആദ്യം മുതൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, തിരിയും നാല് ഭാനങ്ങളിലും. ആദ്യം സ്ഥൂല ഭാനത്തിന് എന്ത് പറഞ്ഞു? ഞാൻ ശരീരത്തെ അറിയുന്നു, ശരീരത്തെ കുറിച്ച് അറിവുണ്ട്, എന്റെ വിഷയമായ ശരീരമുണ്ട്. സ്ഥൂലം, സൂക്ഷ്മം, ഇന്ദ്രിയങ്ങളെ അറിയുന്നു, അതിന്റെ വിഷയമായ ഇന്ദ്രിയങ്ങളുണ്ട്. സൂക്ഷ്മം, കാരണം, അജ്ഞാനത്തെ അറിയുന്നു, അതിന്റെ കാരണമായ അജ്ഞാനത്തെ അറിയുമ്പോൾ അതിനെ അറിയുന്ന അറിവുണ്ട്, ഭാനമുണ്ട്, ഭാസ്യമുണ്ട്. പിന്നെ ബ്രഹ്മം, ബ്രഹ്മത്തെ അറിയുന്നു, ഇവിടെ അറിവുണ്ട്, ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവുണ്ട്. അഹം ബ്രഹ്മമാസ്മി, അറിയുന്ന ബ്രഹ്മമുണ്ട്. ഈ പറയുന്ന നാല് സ്ഥലത്തും എന്താണ്? ഭാനമുണ്ട്, ഭാസ്യമുണ്ട്. ഇതെല്ലാം ഒന്നും അറിയാനില്ല. ഇത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവെല്ലാമായി, ബ്രഹ്മം ഉൾപ്പെടെ. അപ്പൊ എല്ലായിടത്തും ഒന്നുണ്ട്, അറിവുമുണ്ട്, അറിവിന്റെ വിഷയമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എത്ര ഭാനം ഭവതി തത്ര ഭാസ്യം അഭിഭവതി. എത്ര ഭാനം ന ഭവതി, എവിടെയാണോ ഭാനം ഇല്ലാത്തത് തത്ര ഭാസ്യമഭി ന ഭവതി, അവിടെ ഭാസ്യവും ഇല്ല. ഇതി അന്വയേന, അന്യയുക്തി കൊണ്ടും, വ്യതിരേകേണ, വ്യതിരേക യുക്തി, ഈ അന്യമെന്നും വ്യതിരേകം പറയുന്ന ഒരു യുക്തിയാണ്, യുക്തി കൊണ്ടും അഭി ബോധ്യതേ. ബോധ്യപ്പെടുന്നു ബുദ്ധാവഗമനി, ബുദ്ധാവഗമനി എന്ന് പറയുന്ന ധാതുവാണ്, ബോധ്യപ്പെടുന്നു എന്നർത്ഥം. ഇത്രയും പറഞ്ഞു വരുന്ന എന്താണോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവം, ഈ അറിവ്, ഭാനം, ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ഭാനം എന്ന് പറഞ്ഞാലും അറിവെന്ന് പറഞ്ഞാലും അനുഭവം എന്ന് പറഞ്ഞാലും ജ്ഞാനം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ, വ്യത്യാസമൊന്നും. എന്നാ പിന്നെ ഭാനമെന്ന് എന്തിന് പ്രയോഗിച്ചു? അതിവിടത്തെ ഇവിടെ പറഞ്ഞു വരുന്ന പ്രക്രിയ അനുസരിച്ച് ഭാനമെന്ന് പ്രയോഗിച്ചിരിക്കുന്ന ഇത് സത്യമല്ല. ആത്യന്തികമായ സത്യം അല്ല. അറിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിരുപാധികമായ അറിവുണ്ടല്ലോ, അതിനും അറിവെന്ന് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായ ഈ പറഞ്ഞ നാല് തരത്തിലുള്ള അറിവ്, സ്വാഭാവികമായ അറിവ്, ഇതിനും അറിവെന്ന് ഉപയോഗിക്കും. ആശയക്കുഴപ്പം വരും, ഏതറിവിനെ കുറിച്ചാ പറയുന്നത്? ജ്ഞാനത്തിന് അങ്ങനെ പറയും. ഇപ്പൊ ഭാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും, എന്താണോ ഇത് സത്യമായ ഒരു അറിവിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ സത്യമായ അറിവിന് അവിടെ എന്തുപയോഗിക്കും? ജ്ഞാനം, ജ്ഞാനം ഏകം ഹി, ഞാൻ അവിടെ ഉപയോഗിച്ചു. ഭാനം എന്ന് പറയുമ്പോഴോ ഇവിടെ അതൊന്നും മാറ്റമില്ലാത്ത നിയമങ്ങളല്ല, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ ഭാനം എന്ന് പറയുമ്പോ അത് അസത്യമായ അറിവാണ്. അറിവ് തന്നെ അസത്യമാണെങ്കിൽ അറിവിന്റെ വിഷയവും അസത്യമാണ്. ഞാൻ ബ്രഹ്മമാണെന്നൊരാള് പറയുമ്പോ ആത്യന്തികമായി എന്താണോ ഇതൊരു പരമാർത്ഥ സത്യമല്ല അറിവ്. അറിയുന്ന ബ്രഹ്മവും പരമാർത്ഥ സത്യവും അതിന് തുല്യം എന്നാണ് ബ്രഹ്മത്തെ പറയുന്നത്. ബ്രഹ്മത്തിന്റെ അറിവിനെ തുല്യജ്ഞാനം എന്ന് പറയും. ഈ രണ്ടും അതുപോലെ തന്നെ എന്താണ്? അസത്യമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണോ അറിവുള്ളത് അവിടെ അറിവിന്റെ വിഷയവും ഉണ്ടായിരിക്കും എന്നിവിടെ പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് ഇവിടുത്തെ വലിയ ആൾക്കാരുടെ സംശയം ഒരു തുര്യം എങ്ങനെയാണ് അസത്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ അങ്ങനെ സംശയത്തിന്റെ ആവശ്യം ഇല്ല. എങ്ങനെയാണ് തുര്യം അസത്യമാകുന്നത്? തുര്യജ്ഞാനം എങ്ങനെ അസത്യമാകുന്നു? തുര്യജ്ഞാനത്തിന്റെ വിഷയം എങ്ങനെ അസത്യമാകുന്നു? തുര്യജ്ഞാനത്തിന്റെ വിഷയമായ തുര്യം എങ്ങനെ അസത്യമാകുന്നു? തുര്യജ്ഞാനം എങ്ങനെ അസത്യമാകുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിന് എന്തുത്തരം പറയും? അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടെന്നാണ്? തുര്യജ്ഞാനവും അസത്യമാണ്, തുര്യജ്ഞാനത്തിന് വിഷയമായ തുര്യവും അസത്യമാണ് എന്ന് ഗുരു പറഞ്ഞ എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന ചോദ്യം. പ്രസംഗം എന്താ വേണ്ട? ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയും. അത് തന്നെ ഇത് അസത്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു? തുരിയ ജ്ഞാനവും തുരിയ ജ്ഞാനത്തിന്റെ വിഷയമായ തുരിയനും അസത്യമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? സോപാധികം. അത് തന്നെ ഈ പറയുന്ന തുരിയജ്ഞാനവും തുരിയജ്ഞാനത്തിന്റെ വിഷയമായ തുര്യനും ഇവിടെ രണ്ടും സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇതാണ് അതിന്റെ കൃത്യമായ ഉത്തരമാണ് വേണ്ടത്. അത് ഗുരു തന്നെ വേർതിരിച്ചു പറഞ്ഞു. എന്താണ് ജ്ഞാനം? നിരുപാധികവും സ്വാഭാവികവുമാണ്. ഇവിടെ പറയുന്ന മുഴുവൻ സ്വാഭാവിക ജ്ഞാനത്തെ കുറിച്ചാണ്. അപ്പൊ സ്വാഭാവിക ജ്ഞാനം അസത്യമാണെങ്കിൽ സ്വാഭാവിക ജ്ഞാനത്തിന്റെ വിഷയവും സ്വാഭാവികം തന്നെ. അതുകൊണ്ട് അത് അസത്യമാണ്. അപ്പോ അസത്യമല്ലാത്ത ഒരു തുര്യനുണ്ടോ എന്ന് ചോദിച്ചാലോ? എങ്ങനെ? എന്തുകൊണ്ട് അത് പരമാർത്ഥമായി? അത് നിരുപാധികമായത് കൊണ്ട്. കൃത്യമായ ഉത്തരങ്ങളാണ് വേണ്ടത്. ബാക്കി നിങ്ങൾ പറയുന്നേക്ക് നിങ്ങൾക്ക് മതപ്രഭാഷണത്തിൽ പോകുമ്പോ അവിടെ പറയാം. അവിടെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, കേൾക്കാനുള്ള ആള് കിട്ടും, ഭക്തന്മാരും ഉണ്ടാവും, ദക്ഷിണയും തരും. ഇവിടെ അതുപോലെ കൃത്യമായ ഉത്തരം കിട്ടും. ഇപ്പോ പരമാർത്ഥമായൊരു തുര്യനുണ്ട്. എന്തുകൊണ്ട് തുര്യൻ പരമാർത്ഥമായി ഇവിടെ ഈ സന്ദർഭത്തിൽ ചെത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ തുര്യൻ എങ്ങനെയുള്ളതാണ്? നിരുപാധികമാണ്. അപ്പോ ഇവിടെ തുര്യനെ അറിയുന്നു. അറിഞ്ഞപ്പോ തുര്യൻ സ്വാഭാവികനായി. അവിടെ എന്താ ഉപാധി? എന്ന് പറഞ്ഞ അറിവ് തന്നെയാണ് ഉപാധി. മനസ്സിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലല്ലോ. തുര്യനെ നമ്മൾ അറിയുമ്പോ നമ്മൾ അറിയുന്ന ഒരു അറിവുണ്ടല്ലോ, അറിവ് തന്നെയാണ് എന്ത് തുര്യന് ഉപാധിയായിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ്. മനസ്സ് അറിവ് എന്താണെന്ന് ചോദിച്ചാൽ അറിവ് മനസ്സ് തന്നെയാണ്. അത് വേറെ കാര്യം. ഇവിടെ അറിവിന്റെ വിഷയമായ തുര്യൻ അസത്യമായി എന്നുള്ള സ്വാഭാവികനായതുകൊണ്ട് അപ്പൊ അവിടെ എന്താണ് അവിടെ ഉപാധി എന്ന് ചോദിച്ചാൽ ആ തുര്യനെ വിഷയമാക്കുന്ന അറിവ്. പിന്നെ അറിവിനെ പരിശോധിക്കണ അറിവ് എന്താണ്? അപ്പൊ അത് മനസ്സാണ്, ബുദ്ധിയാണ്. അറിവ് തന്നെ അവിടെ ഉപാധിയാകുന്നു. ഇതൊക്കെ കൃത്യമായി നമ്മൾ എന്താണ് കണക്ക് സയൻസും ഒക്കെ മനസ്സിലാക്കി വെക്കുന്ന പോലെ തന്നെ കൃത്യതയോടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്നു. നമ്മൾ കേൾക്കുന്നു മനസ്സിലാക്കുന്നു ഒക്കെ അവസാനം വെള്ളത്തി വരച്ച വര പോലെ പോകുന്നതുകൊണ്ടാണ്, അതിന്റെ കൃത്യത ഇല്ലാത്തതുകൊണ്ടാണ്. കുറെ കാര്യങ്ങൾ കേൾക്കും. അപ്പൊ ഇന്നിപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, എന്നോട് ഒരാളൊരു സംശയം ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരുപാട് സമയം ഇത് പറയാൻ പറ്റില്ലല്ലോ. ക്ലാസ് ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, ഇരുന്ന ഭാഗത്ത് റെക്കോർഡിംഗ് കേൾക്കുക. അത് കേൾക്കുക, അത് ഞാൻ കേട്ടു. പക്ഷെ എന്താണ്, ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ തല ചൂടായി പോകുന്നു, പിന്നെ അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പ്രശ്നം 20 മിനിറ്റ് വരെയൊക്കെ പരമാവധി നിൽക്കും, അത് കഴിഞ്ഞാൽ എന്നെ പൊത്താൻ പറ്റുന്നില്ല. ഇത് വലിയൊരു വിഷയമാണ്. 20 മിനിറ്റ് അല്ല, റെക്കോർഡിംഗ് എന്ന് പറയുന്നത് 2000-ൽ കൂടുതൽ മണിക്കൂർ കിടപ്പുണ്ട്. 2000-3000 മണിക്കൂറുണ്ട്. മൂവായിരത്തി ശിഷ്ടം മണിക്കൂർ എന്ന് പറയുന്നത് കേൾക്കാൻ എത്ര ദിവസം വേണം? അല്ല, കേൾക്കാൻ പറ്റുന്നില്ലെന്നാണ്. 10-20 മിനിറ്റ് കഴിയുമ്പോ തല ചൂടായി പോകുന്നു, പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റുന്ന കേൾക്കുക, 10 മിനിറ്റ് കേൾക്കുക, പിന്നെ അതിനെ ചിന്തിച്ച് മനസ്സിലാക്കുക, അതേ ഉള്ളു വഴി. എന്തായാലും പറയുമ്പോ എനിക്ക് തല ചൂടാകാറില്ല, കേൾക്കുന്നവർക്കൊപ്പം ചൂടാകുന്നു കേട്ട്, അത് ഞാനെന്ത് ചെയ്യാൻ പറ്റും? സംശയം ഇതെന്റെ പ്രശ്നം. അതല്ലേ, അത് സാവകാശം ശ്രമിക്കുക. 10 മിനിറ്റ്, 5 മിനിറ്റ് എങ്കിൽ അത് കേൾക്കുക, മനസ്സിലാക്കുക, പിന്നെ 5 മിനിറ്റ് മനസ്സിലാക്കി പോകുക. ഒരു ദിവസം കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തീരുന്ന സംഭവം തന്നെ. അത് ഞാന് 10-20 വർഷം പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് സംശയം തീർക്കണമെന്ന് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എന്റെ 20 വർഷത്തെ അധ്വാനമാണ് 10 മിനിറ്റ് കൊണ്ട് ഒരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണ്. സമയം ചെലവാക്കണം, അധ്വാനം വേണം, പരിശ്രമം വേണം, അങ്ങനെ പറ്റും.